അതിനൊരു സങ്കല്പം. ശരിയോ? ഹിംസാധിഷ്ഠിതമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ഗുരുവിന്റെ സവിശേഷത എന്ന് പറയും. ഇവിടെ ഗുരുവിന് മുമ്പ് ഒരുപാട് ആത്മീയാചാര്യന്മാരുണ്ടായിരുന്നല്ലോ. അപ്പോ ഇന്നത്തെ കാലത്തിനും ഭാവിയിലും ഇപ്പൊ ഗുരുവിന്റെ ദർശനത്തെ കാഴ്ചപ്പാടിനെ എങ്ങനെ നമുക്ക് ആൾക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കാം? നമ്മൾ ആദ്യം മനസ്സിലാക്കണം, പിന്നെ വിശദീകരിച്ചു കൊടുക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൊല്ലായിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായിൽ മൃഗത്തോട് തുല്യനവൻ. കൊല്ലുന്നവനിലെ ശരണ്യ, അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ പല വഴിക്ക് സഞ്ചരിച്ചത്. ശരണ്യത എന്ന് പറയും, കൊല്ലുന്നവനെ ശരണ്യത ഇല്ലെന്ന് വെച്ചാൽ കൊല്ലുന്നവനെ നമുക്ക് ശരണ്യനായി കരുതാൻ പറ്റില്ല. ആശ്രയിക്കേണ്ടവൻ, നമ്മൾ ഒരാളെ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുവെ സാധാരണഗതിയിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. തന്റെ രക്ഷ അത് ഏത് തരത്തിലായാലും ശരി, ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെ ആശ്രയിക്കുന്നത്. ആ രക്ഷയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് ചെറിയൊരാവശ്യമായിരിക്കും, ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമായിരിക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മളൊരാളെ ആശ്രയിക്കുമ്പോൾ അത് ആ ശരണ്യത ഉള്ളവനെ ആശ്രയിക്കാവും. കാരണം ആ ഭക്ഷണത്തിൽ കുറച്ച് വിമ്മൂടെ കലക്കി തരണമെന്നുണ്ടെങ്കിൽ പണിയാവും. അതൊക്കെ ഈ പൊളിറ്റിക്സ്, അത് അതിനെക്കുറിച്ച് ഞാൻ പറയാം, ചോദിച്ചുകൊണ്ട് പറയാം. ഈ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഈ പൊളിറ്റീഷ്യന്മാരുടെ ഇതല്ല കൂടെ പറയും. ഇത് പറയുന്ന ഒരു വലിയൊരു ആത്മീയ വ്യക്തിത്വം, അപ്പോൾ അവരെ നമ്മൾ ഇപ്പോൾ ഗുരുവിനെ ആശ്രയിക്കുക എന്ന് പറയുന്നു. ഗുരു നമ്മളെ കൊണ്ട് ആശ്രയിപ്പിക്കുകയല്ല, നമ്മളെ ആശ്രിതരാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ആശ്രയിക്കുക എന്നൊരു നമ്മുടെ ആവശ്യമാണ്, മറ്റേ അങ്ങനെയല്ല. ആശ്രിതനാക്കുക, പഴയകാലത്തെ ഈ മുതലാളി തൊഴിലാളി വ്യവസ്ഥകളിലൊക്കെ ജാതി മേൽക്കോയ്മയിലൊക്കെ എന്താണ്, ആശ്രിതന്മാരെ സൃഷ്ടിക്കുകയാണ്. ഈ ആശ്രിതനായി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അവൻ ജീവിതകാലം മുഴുവൻ ആശ്രിതനായി തരേണ്ട കഴിയും. അതിന് വരുന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആശ്രയ ആശ്രിത ബന്ധം എന്ന് വെച്ചാൽ അത് കടപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കും, അവിടെ ഒരു കടപ്പാട് സൃഷ്ടിക്കും. അല്ലേ, നമ്മളൊരാളെ ആശ്രയിക്കുന്നു. ഗുരു പറയുന്ന ആശ്രയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നു, നമ്മളൊരാളെ ആശ്രയിക്കുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങളിപ്പോൾ ശിവേരിയിലേക്ക് വരുന്നു, ശിവേരി വരുമ്പോൾ നിങ്ങൾക്ക് ശിവേരി നിൽക്കണം, നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും കൂടെ ഒന്ന് ആശ്രയിക്കുന്നു, ഇവിടുത്തെ അധികാരികളെയോ ആരെങ്കിലും വന്നൊന്ന് ആശ്രയിക്കും. അപ്പോൾ അങ്ങനെ ആശ്രയിക്കുമ്പോൾ അവിടെ ഒരു ബിസിനസ് നടക്കണം, ഒരു കൊടുക്കൽ വാങ്ങും. അപ്പം നിങ്ങളൊരാളെ ആശ്രയിക്കുമ്പം അതിൽ പൊളിറ്റിക്സ് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും, ജീവിതകാലം മുഴുവൻ നിങ്ങളെ ആശ്രിതനായി നിർത്താൻ നോക്കും. അതെങ്ങനെ നിർത്താൻ നോക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പെർക്സ് ടിപ്സുകളൊക്കെ തരും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വാമി മഹാൻ ഇങ്ങനെ വിചാരിച്ചു. നിങ്ങളും ഇത് ഭാവി പ്രയോഗിക്കുന്ന ഒരു വിദ്യയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നു. പണ്ട് ഇതുകൂടെ പ്രയോഗിച്ചിട്ടുള്ളതുമാണ്, അത് കണ്ടുപഠിക്കുന്നവരുന്നുണ്ട്. അപ്പോ ഓരോരോ ആനുകൂല്യങ്ങൾ ഇങ്ങനെ ചെറുതായി കൊടുക്കുന്നത് ഈ ആനുകൂല്യം കൊടുക്കുന്നവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതല്ല ഇവിടെ അങ്ങനെ ആശ്രയിക്കാനല്ല ഇവിടെ പറയുന്നത്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നു. അപ്പം നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ തന്ന് നിങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഒരാളുടെ ആശ്രിതനാകുക എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തിയുടെ സ്വാർത്ഥതയാണ്. ഇത് ചെന്ന് വാങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു സ്വാർത്ഥത വരും, മനസ്സിലായോ? അപ്പോൾ ഇതിൽ പിന്നെ തകരാറ് വരുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ സ്വാർത്ഥതയോടുകൂടി തരുന്നയാണ് വളരെ നിസ്വാർത്ഥനായി അഭിനയിക്കുന്നു. ഞാൻ സാക്ഷാത് പരബ്രഹ്മമാണ്, എനിക്ക് യാതൊരു സ്വാർത്ഥതയില്ല, ഞാൻ ചെയ്യുന്നതൊക്കെ സേവനമാണെന്ന് കൃത്രിമമായി അഭിനയിക്കുകയും നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചറിഞ്ഞ് ചെയ്യും. അപ്പോൾ അവിടെ എല്ലാം ഈ ചെയ്യുന്ന ആളിനെ എപ്പോഴും അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ ഹിംസകനാണ്, സ്വാർത്ഥതയൊരു ഹിംസയാണ്, ഹിംസിക്കുന്നവനാണ്. കാരണം ഈ ആശ്രയിച്ചവനവൻ ക്രമേണ ക്രമേണ ക്രമേണ ഹിംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അപ്പോ ഈ സ്നേഹിച്ച് കൊല്ലുക എന്ന് പറയും, ശത്രുതയിലും കൊല്ലും സ്നേഹിച്ചും കൊല്ലും, അതൊക്കെ മനുഷ്യന്റെ സ്വാർത്ഥതയാണ്, അവിടെയൊക്കെ ഹിംസയാണ്. നമ്മളത് ചിലപ്പോൾ തിരിച്ചറിയത്തില്ല. ഇവരെന്തോ വലിയൊരു ഉദാരമതിയാണ്, നമ്മുടെ കാര്യത്തിലൊക്കെ ഇത്രയും ശ്രദ്ധയുണ്ടല്ലോ എന്ന് വിചാരിക്കും. ഇത് നിങ്ങളെപ്പോഴാണ് തിരിച്ചറിയുന്നത്? നിങ്ങളൊരാളുടെ വിശ്വസ്തനായിരിക്കുക, ജീവിതകാലം മുഴുവൻ വിശ്വസ്തനായിരിക്കുക, ഇന്ന സ്വാമിയുടെ വിശ്വസ്തനായിരിക്കുക. അപ്പോൾ നിങ്ങൾ ക്രമേണ നിങ്ങളുടെ വിശ്വസ്തനാകാൻ നിങ്ങൾ കടപ്പെട്ടവനായിത്തീരും. അതൊരു കടപ്പാട് മനസ്സ് വളർത്തി വളർത്തി വളർത്തി കൊണ്ടുവരും. അപ്പോൾ ഇത് ഇതിൽ തകരാറുണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലാകും? എപ്പോഴാണ് ആ വ്യക്തിയുടെ സ്വാർത്ഥതയെ നിങ്ങൾ എപ്പോഴാണോ തിരിച്ചറിയത്, തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിൻ്റെ അപകടം മനസ്സിലാകും. പിന്നെ കഴുത്തു പോയത് തന്നെ ഒരു രക്ഷയില്ല. അതൊരു ഓഫർ ചെയ്തതെല്ലാം അതിനെല്ലാം പലിശയടക്കം തിരിച്ചു കൊടുക്കും. അതാണ് ഹിംസ. അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ഒരു ഹിംസാത്മകമായ പ്രവണത ഒളിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവരും കാണും, പക്ഷെ തിരിച്ചറിയുമ്പോൾ പ്രയാസമാണ്. അത് വലിയ പ്രയാസം. അപ്പൊ അവനെന്ത് ചെയ്യും? അവരെ പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് വളരെ വൈകിയായിരിക്കും. ഇവന്റെ ഹിംസാത്മകമായ പ്രവണതകൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ഇങ്ങനെ ബലാൽ വിശ്വസ്തനാക്കിയത് കേവലവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ പിന്മാറിയാൽ സമൂഹം മുഴുവൻ നിങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? എന്താ പറയുന്ന വിശ്വാസ വഞ്ചന കാണിച്ചതെന്നാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കാസർഗോട്ട് കടന്ന സംഭവം. എന്താണ്? ഒരു പെണ്ണും ഒരു പയ്യനും തമ്മിൽ 5 വർഷം സ്നേഹത്തിലായിരുന്നു. സ്നേഹത്തിൽ തന്നെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവൻ ചെന്ന് എന്ത് ചെയ്തു? ആ പെണ്ണിനെ സർവ തയ്യാറെടുപ്പോടും കൂടി ചെന്ന് കഴുത്തറുത്ത് കൊന്നു. സർവ തയ്യാറെടുപ്പിലാണ് പോയത്. അപ്പോ ഒരു വിഭാഗം എന്താ പറയുന്നത്? അവള് അവനോട് വിശ്വാസ വഞ്ചന കാണിച്ചു, അതുകൊണ്ട് അവളെ കൊല്ലേണ്ടതാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അപ്പോ എന്ന് വെച്ചാൽ സമൂഹം വലിയൊരു വിഭാഗം പറയുന്നത് എന്താണ്? അവള് വഞ്ചകിയാണ്, അതുകൊണ്ട് ഇങ്ങനെയുള്ള വഞ്ചകികൾക്ക് ഇത് തന്നെ കിട്ടണം, ഈ മറ്റുള്ളവർക്ക് ഇതൊരു പാഠമാണ്. എന്താണ്? സ്നേഹിച്ചാൽ ചതിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഈ പാരമ്പര്യമായ വിശ്വാസം, നമ്മുടെ ധാരണ ഇതാണ്. എന്നുവെച്ചാൽ മനുഷ്യൻ ഇങ്ങനെ കൃത്രിമമായ കടപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കും. അത് സ്നേഹം ചായിരിക്കും, അവൻ്റെ ഉള്ളിൽ സ്നേഹം കാണും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ സ്നേഹം എന്ന് പറയുന്ന അവൻ്റെ അങ്ങേ അറ്റത്തെ സ്വാർത്ഥതയായിരുന്നു. അവൻ ആരായിരുന്നു? അവനൊരു ഹിംസകനായിരുന്നു. അവൻ്റെ ഹിംസ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോ ഏതൊരു നിമിഷം ഈ പെണ്ണിന് ഇവനെ തിരിച്ചറിഞ്ഞു, ഇവൻ ഹിംസിക്കുന്നവനാണ്, ഇവൻ അപകടകാരിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കാരണം ഈ മനുഷ്യന് അവൻ്റെ സ്വാർത്ഥത, അവൻ്റെ തിന്മകളെയെല്ലാം മൂടിവെക്കാൻ ഉള്ള കഴിവ് അപാരമാണ്. അപ്പോൾ അതെല്ലാം മൂടിവെച്ചു കഴിഞ്ഞാൽ അവൻ വാഴ്ത്തപ്പെടുന്നവനായി മാറും. ലോകം മുഴുവൻ ആരാധിക്കും, വാഴ്ത്തും, മഹാനാണെന്നൊക്കെ പറയും. അവനിതിനെ മൂടിവെക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതാണ്. അപ്പോൾ ഇവനെ ഇവളുമായിട്ടുള്ള ഇടപാടിൽ എന്താണ്? ഇവൻ ഇവൻ്റെ സ്വാർത്ഥത ഇവൻ മറച്ചു, ഇവൻ്റെ ഹിംസാത്മകമായ പ്രവണതയെ മടത്തു വെച്ച് അവളെ പരമാവധി അവളെ എന്തായി? പൂർണ്ണമായി അധീനയാക്കി, അടിമയാക്കി. പക്ഷെ ഏതൊരു സമയത്ത് അവൾ എന്ത് ചെയ്തു? ഇവന്റെ ഹിംസാത്മകതയെ അവൾ തിരിച്ചറിഞ്ഞു. ഇവനിൽ അങ്ങനെ ഒരു രാക്ഷസനുണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അവൻ സ്വയം തന്നെ പ്രൂവ് ചെയ്തെന്താണ്? ഞാൻ അന്ധകനാണ്, ഹിംസാത്മകനാണ്. അപ്പോൾ അവളെ സംശയം ശരിയായിരുന്നു, പക്ഷെ അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. അവൾ എന്ത് സംശയം കണ്ടാണോ അവൾ പിന്മാറിയത്, അത് അവൻ തെളിയിച്ചാണെന്ത്? അവൾ പിന്നെ ജീവിക്കാൻ അനുവദിച്ചില്ല അവിടെ തലയിറത്ത്. അപ്പോൾ അഞ്ചു വർഷം സ്നേഹിച്ചല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ അഞ്ചു വർഷവും ഇവന്റെ ഈ ഹിംസയെ അവൻ ഒളിച്ചു വയ്ക്കരുത്. അത് ശരിയാണെന്ന് അവൻ തന്നെ തെളിയിച്ചാണ്, അവളല്ല തെളിയിച്ചത്. അവളുടെ സംശയം ശരിയായിരുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അവൾ അകന്നു? അവൻ പറയുന്നു അവൾ എൻ്റെ നിന്ന് അകന്നു. എന്തുകൊണ്ടാകുന്നു? അവളെ തിരിച്ചറിഞ്ഞു. അത് അവളുടെ അനുമാനം ശരിയായിരുന്നോ അല്ലെങ്കിൽ അവളുടെ അനുമാനം ശരിയായിരുന്നോ എന്നുള്ളതിന് അവൻ്റെ പ്രവൃത്തി തന്നെയാ തെളിവ്. അവൻ പിന്നെ എന്ത് പ്രവർത്തിച്ചെന്ന് നോക്കണം. നിങ്ങൾ ആശ്രയിക്കുന്ന ഒരാള് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ പിന്നെ അയാൾ നിങ്ങളോട് എന്ത് കാണിക്കുന്നു? അപ്പോൾ അയാൾ നിങ്ങളോട് പ്രവർത്തിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ അനുമാനം ശരിയാണോ തെറ്റാണോ. അപ്പോൾ അവന് ഒരിക്കലും കഴിയില്ല എന്താണ്? ആ അവളെന്നാ വേറെ ആരെങ്കിലും കൂടെ പോയി ജീവിക്കട്ടെ എന്നവന് ചിന്തിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അവൻ അത്രയും ഹിംസാ സ്വഭാവമുള്ളവനാണ്. അപ്പോൾ അവന് സ്വാഭാവികമായിട്ട് ഇത്രയും ചിന്തിക്കുക എന്താണ്? സാധാരണഗതിയിലാണെങ്കിൽ അവൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്? ഇഷ്ടമെന്ന് പറയുന്നത് പോലെ ഇഷ്ടമെന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യമാണെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പൊ ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അവനവന്റെ വഴിക്ക് പോകും, അവൾക്ക് അവളെ വഴിക്ക് പോകും. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? അവനങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല, അവന്റെ വ്യക്തിത്വം അതല്ല. അവന്റെ വ്യക്തിത്വം എന്ന് വെച്ചാൽ ഹിംസാത്മകമാണ്. പക്ഷെ ഇത് തിരിച്ചറിയാതിരിക്കുമ്പോൾ അവനാരാവും? മഹാനാവും. അവളാരാവും? കുറ്റക്കാരിയാവും. പക്ഷെ അവൻ സ്വയം അവൻ്റെ ജീവിതം കൊണ്ട് അവൻ്റെ പ്രവൃത്തി കൊണ്ട് അവൻ എന്താ തെളിയിച്ചത്? അവൻ രാക്ഷസനാണെന്നാണ്. അപ്പോൾ അത് അവൻ്റെ ഉള്ളിലുള്ളതാണ്. ഇത് തിരിച്ചറിയാൻ വൈകുന്നതോറും അവളുടെ ജീവിതത്തിൻ്റെ അപകട സാധ്യത കൂടി വരും. അവൾക്ക് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു വരും. ഇത് ഒരു 10 വർഷമാണെങ്കിലോ ഇതിലും തീവ്രമായിരിക്കും. ആ സമയത്ത് ആദ്യം തന്നെ തിരിച്ചറിഞ്ഞെങ്കിലോ അവളുടെ ജീവിതം സുരക്ഷിതമായത്. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവൻ അത്രയും സമർത്ഥമായി അവനെ മറച്ചു വയ്ക്കും. ഇത് മനുഷ്യൻ്റെ ഒരു വലിയ കഴിവാണ്, അവൻ്റെ വാസ്തവത്തെ മറച്ചു വയ്ക്കുക എന്ന് പറയുന്ന കഴിവ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും വ്യക്തിയിൽ ശരണ്യതയില്ല. ഹിംസ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ആരെങ്കിലും കൊന്നുകൊണ്ടിരിക്കുന്നതല്ല. ആ കൊല എപ്പോഴെങ്കിലും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നതാണ്. ഇപ്പൊ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 5 വർഷം അവൻ ഹിംസിച്ചില്ലല്ലോ. നല്ലവനല്ലേ എന്ന് ചിന്തിക്കുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? അന്നും അവൻ ഹിംസകനാണ്, ഒന്നില്ലെന്നേ ഉള്ളൂ. അവന്റെ ഉള്ളിൽ കൊല്ലാനുള്ള ആ പ്രവണത ഉണ്ടായിരുന്നു, അത് മതി, അത് ഹിംസയാണ്, അതാണ് അവനെ കൊണ്ട് കൊല്ലിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളെ എന്താണ്, നമ്മളൊരു വ്യക്തിയെ അടുക്കുക ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ, നമുക്കവിടെ എന്ത് വേണം, നമ്മൾ ഒരിക്കലും ഒരു ഇമോഷണലായ ബന്ധം ആരുമായിട്ടും ഉണ്ടാക്കാൻ പാടില്ല. വൈകാരിക ബന്ധങ്ങൾ ഉണ്ടാക്കരുത്, അപകടമാണ്. മറിച്ച് അവിടെ നമ്മൾ വളരെ ജാഗ്രതയായിരിക്കണം, ഉണർന്നിരിക്കണം. ഇവന്റെ താല്പര്യം എന്താണ്, ഇവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്, നമുക്കെന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ തരുന്നത് എന്നുകൂടെ ചിന്തിക്കുന്ന ഒരു ബുദ്ധി നമുക്ക് വേണം. പക്ഷെ അത് അതിൻ്റെ വേണ്ട സമയത്ത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ ഒരാളിങ്ങനെ നമ്മളോട് വളരെ സ്നേഹവും കരുതലും എല്ലാം കാണിക്കുകയും നമ്മുടെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇവനെന്തെങ്കിലും ഒരു സ്വാർത്ഥതയുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ജാഗ്രത നമ്മുടെ ഉള്ളിൽ വേണം. അപ്പോൾ നമുക്ക് വരുന്നത് എന്താണ്, നമ്മളൊരു വൈകാരിക ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പം പിന്നെ നമ്മുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടു വേണം. ഒരു വ്യക്തിയിൽ, നമുക്ക് വൈകാരിക ബന്ധമുള്ള വ്യക്തിയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായ എന്തെങ്കിലും കണ്ടാലും നമ്മളതിനെ നിസ്സാരമാക്കി കളയും, ഓ അത് വെറുതെയാണ്, അത് നമ്മൾ പ്രാധാന്യം കൊടുക്കില്ല. കാരണം നമ്മൾ വികാരമാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്, നമ്മൾ ആശ്രയിക്കുന്നവനോടുള്ള നമ്മുടെ വികാരം, അതാണായാലും പെണ്ണായാലും ആരായാലും ശരി. അപ്പോൾ അത് നമ്മളെ അന്ധനാക്കിക്കളെ. അവിടെ നമുക്ക് വേണ്ടത് വളരെ ജാഗ്രതയാണ്. അത് ഇങ്ങനെ ഒരു ജീവിതത്തിൽ, ഏത് ജീവിതത്തിലായാലും ശരി, മനുഷ്യരുടെ പരസ്പര ബന്ധത്തിൽ വിശ്വാസം വേണം, സ്നേഹം വേണം, പക്ഷെ അവിടെ ജാഗ്രതയും വളരെ കൂടുതൽ ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇതുപോലുള്ള പറ്റുകൾ പറ്റും. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ആശ്രയിക്കുന്നവൻ്റെ സ്വാർത്ഥതയ്ക്ക് നമ്മൾ എതിരെ നിൽക്കുന്നത്, അവൻ്റെ സ്വാർത്ഥതയെ നമ്മൾ തിരിച്ചറിയുന്നത്, അവൻ്റെ തനി നിറയെപ്പോഴാണോ നമ്മൾ പുറത്ത് കാണുന്നത്, അപ്പോൾ അവൻ നമ്മളെ ഹിംസിക്കാൻ ആരംഭിക്കും. പിന്നെ അവനിൽ നിന്ന് രക്ഷപ്പെടുക വലിയ പ്രയാസമാണ്. അതാണ് ഞാൻ ശിവേരി എന്ന് ഓടിപ്പോകാനുള്ള കാരണം. ഈ പറഞ്ഞു വന്ന് മനസ്സിലായോ? അപ്പോൾ പലരും പറഞ്ഞു, ഒരുപാട് വിശ്വസിച്ച ഒരാളിനെ വഞ്ചിച്ചില്ലേ, പലരും പറയുന്നതാണ്, ഇന്നും പറയുന്നവരുമാണ് ഇവിടെ. ഒരുപാട് വിശ്വാസം അർപ്പിച്ചവർ, അതാണ് ആ വ്യക്തിയുടെ സാമർത്ഥ്യവും എൻ്റെ കഴിവുകൾ അവിടെയാണ്. എന്നെ കൊണ്ട് വിശ്വസിപ്പിച്ച ഒരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയുടെ കഴിവാണത്, അത് അംഗീകരിച്ചേ പറ്റൂ. ഒരുപാട് പേരെ കൊണ്ട് അങ്ങനെ പറയിച്ചത് എന്താണ്, ഒരുപാട് വിശ്വസിച്ച ഒരാളിനെ ചതിച്ചു എന്ന് പറയിക്കുന്ന ആ വ്യക്തിയുടെ സാമർത്ഥ്യമാണ്. അവിടെ പ്രകടമാകുന്ന എന്താണ്, എൻ്റെ കഴിവുകളാണ്, എൻ്റെ ജാഗ്രത കുറവാണത്. പക്ഷെ ആ ജാഗ്രത കുറവൊക്കെ ഞാൻ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്, എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? അങ്ങനെ പ്രശ്നം കഴിയുമ്പോഴല്ല, ഈ വ്യക്തിയുടെ ഹിംസയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാനിങ്ങനെ ഓടി നടക്കുമ്പോഴും ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ആ ഹിംസയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവനും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഓടുകയായിരുന്നു, തിരിഞ്ഞു നോക്കാതെ, ഉടുമുണ്ട് ഉരിഞ്ഞ് അറിഞ്ഞ് എഴിഞ്ഞ് അഴിച്ചു കളഞ്ഞിട്ട്. അത് ഓടി ഒരാക്കെ മനസ്സിലാവൂ. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇതിൻ്റെ അപകടം. മനുഷ്യൻ വളരെ പവിത്രമാണെന്നുള്ള തരത്തിൽ എത്ര ഹീനമായ ബന്ധങ്ങളാണ് സൃഷ്ടിച്ചെടുക്കുന്നത്, ഇതൊക്കെ തിരിച്ചറിയുന്ന അപ്പോഴാണ്. അപ്പോൾ നമ്മൾക്ക് അത് നമ്മുടെ ജാഗ്രത കുറവാണ്. ഇത് തന്നെയാണ് ഈ കുട്ടിക്ക് സംഭവിച്ചതല്ലേ, അത് തന്നെയാണ് ഈ മനുഷ്യബന്ധത്തെ ഏറ്റവും വലിയ ഉദാഹരണം. അപ്പോൾ ആ ഇവൻ അവളെ ഹിംസിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളെ കൊന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് രണ്ടുപേരും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്. ആ പെണ്ണും അവനും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി, ആ എഗ്രിമെന്റിനെ ഏകപക്ഷീയമായ പെണ്ണ് ലംഘിച്ചു. ഇത്രയും നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ അത് ശരിയല്ലല്ലോ. ഞാനും വേറൊരാളും തമ്മിലൊരു അഗ്രിമെന്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ഞാനത് ഏകപക്ഷീയമായ എഗ്രിമെന്റ് ലംഘിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതൊരു തെറ്റാണ്. അതിനാണ് വഞ്ചന എന്ന് പറയുന്നത്. ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. ഇവിടെ പിന്നീട് അവന്റെ പ്രവൃത്തി എന്തെന്നാണ്? അവൻ എന്തിനു വേണ്ടി ശ്രമിച്ചു? എന്തിനു വേണ്ടി ശ്രമിച്ചു? എന്തിനു വേണ്ടിയാ ശ്രമിച്ചത്? അവൻ എന്തിനു വേണ്ടിയോ? അവൻ എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത്? അവള് ഭൂലോകത്ത് നില്ലാതെയാക്കാൻ. അപ്പൊ അവളായിരുന്നു ശരി, ആ പെൺകുട്ടിയായിരുന്നു ശരി, കാരണം അവൾ അവനെ തിരിച്ചറിഞ്ഞു. അപ്പൊ അവളകന്നു, പക്ഷെ താമസിച്ചു പോയി. അപ്പൊ ഇതാണ് വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ ആരെ ആശ്രയിക്കണമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എവിടെയും ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നു. നിങ്ങൾക്കൊരു സോപ്പോ ജീപ്പോ കണ്ണാടിയോ ഒക്കെ ഒരാൾ തന്നു കഴിഞ്ഞാൽ അതൊരു വലിയ മഹാകാര്യമാണെന്ന് ചിന്തിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ നമ്മൾ ജാഗ്രത പുലർത്തണം. ഇവൻ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു? അതുകൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോ അത് ശരിയാണെന്ന് എപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്? നമ്മൾ എപ്പോഴാണോ നമ്മൾ ഇവനെ തിരിച്ചറിയുകയും നമ്മൾ ആ ബന്ധത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോ, അവന്റെ മുഖത്ത് നോക്കി നമ്മൾ പറയുന്നത് നിങ്ങൾ ചതിയനാണ് വഞ്ചകനാണെന്ന് പറയുമ്പോ അവന്റെ പ്രതികരണം എങ്ങനെയെന്നുള്ളതാണ്. അപ്പൊ അവന് മനസ്സിലാകുന്ന എന്താണ്? ഇയാൾ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇയാളാണ് ഈ ലോകത്തിന്റെ പ്രതിയോഗി, ഇയാൾ അവസാനിക്കണം. പിന്നെ ആ രീതിയിലാണ് ചിന്തിക്കുന്നു. അല്ല, അതാണിപ്പോ ഈ പറഞ്ഞു വരുന്നത്. പിരിയുന്നത് എന്തുകൊണ്ട് പിരിയുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏത് അഗ്രിമെന്റ് ഉണ്ടാക്കിയാലും ശരി, ഏത് അഗ്രിമെന്റ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ പാലിക്കാൻ ബാധ്യസ്ഥര. ഒരു പരസ്പര ധാരണ നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മളത് പരിപാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതിന് തക്കതായ കാരണങ്ങളൊന്നും ഇല്ലാതെ അഗ്രിമെന്റിനെ ഖണ്ഡിക്കാൻ പാടില്ല. തക്കതായ കാരണങ്ങളോ, അതാണ് ഇവിടെ തക്കതായ കാരണമെന്ന് പറഞ്ഞത്. ശരിയായ കാരണങ്ങളില്ലാത്തിടത്തോളം കാലം അത് ആ അഗ്രിമെന്റ് നമുക്ക് ഭഞ്ജിക്കാൻ അവകാശമില്ല. തക്കതായ കാരണമാണ് ഈ പറഞ്ഞത്. അവൾ അവനെ തിരിച്ചറിയുന്നു, അവൻ ഹിംസകനാണെന്ന് അവൻ തിരിച്ചറിയുന്നു. അപ്പൊ അവള് അത് തക്കതായ കാരണമാണ്. അങ്ങനെ അതിപ്പോ ഈ എല്ലാ രംഗത്ത് ചതിയും വഞ്ചനയും ഉണ്ടല്ലോ. അത് അങ്ങനെ പോകുന്നത് ഈ പറഞ്ഞതുപോലെയാണ്. കൊന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അവളെ അല്ലെങ്കിൽ അവനെ ശിക്ഷിപ്പിക്കുക, അതിനുവേണ്ടി തയ്യാറാകുക, അതും ഹിംസ തന്നെയാണ്. അതും ഹിംസ തന്നെയാണ്. അതായത് അതിനിത്രയേ ഉള്ളൂ. മനസ്സിലായി? ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എനിക്കറിയാവുന്ന. ഇപ്പം നിങ്ങൾ വേറൊരാളുമായിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി, പരസ്പര ധാരണയിലാണ്. അപ്പോ ചില തക്കതായ കാരണങ്ങളുണ്ട്, ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണോ നമ്മൾ അഗ്രിമെന്റ് ഉണ്ടാക്കിയ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പിരിയുന്ന മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പിരിയുക, പ്രശ്നം തീർന്നു. പിരിയുന്നതിനും അതല്ലേ ചെയ്യാമല്ലോ. നിങ്ങളിപ്പോ ഒരു വസ്തുവിന് അഡ്വാൻസ് കൊടുത്ത് പൈസ വാങ്ങി, അഗ്രിമെന്റ് എഴുതി, അല്ലേ? അഗ്രിമെന്റ് ഒക്കെ നമ്മൾ പൈസ വാങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പറയാണ് കഴിഞ്ഞാൽ വസ്തുത വിൽക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞാൽ എന്താണ്? വിശ്വാസവഞ്ചന തന്നെയാണ്. നിങ്ങൾ പൈസ വാങ്ങി പറയുന്ന ഞാൻ വസ്തു വരത്തില്ല. പക്ഷെ അവിടെ വേറെ സൊല്യൂഷൻ ഉണ്ട്. എന്താണ്? അതേ നിങ്ങൾ അഗ്രിമെന്റ് എഴുതിയ അതേ വ്യക്തിയെ തന്നെ കാണുക, എന്നിട്ട് ആ വ്യക്തിയോട് സംസാരിക്കുക, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് വസ്തു ഇപ്പൊ തരാൻ നിവർത്തില്ല, നിങ്ങളിവിടെ സഹകരിക്കണം എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് അവിടെയും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്യാം. അതിനെന്താ കുഴപ്പം? ഇപ്പൊ എഗ്രിമെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ലോകത്ത് അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അവിടെ ഇത് പരസ്പര ധാരണയാണ്. ചെയ്യുന്നതായിരിക്കും അത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് ജാഗ്രതയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഇവൻ ഒരു സമ്മാനം തന്നിട്ട് നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടോ? ഈ മനുഷ്യനൊരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് വേണ്ടി ഉപയോഗിക്കാം, ഈ ഉപയോഗ ചിന്ത എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ വേറൊരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാൾ ആശ്രമത്തിലേക്ക് വന്നു, ഒരു നല്ല വില കൂടിയ കാറും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് വന്നിറങ്ങി സ്വാമി എന്നൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാമി ആദ്യം ചിന്തിക്കുന്ന ഇവനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഉപയോഗ ചിന്ത. മനസ്സിലായോ? അധികാരികളുടെ കടമയെന്ന് പറയുന്നത് ഈ വരുന്നവരെ കറന്നെടുക്കുക എന്നുള്ളതല്ല, കറവയ കടമയല്ല. അവരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? അവരുടെ സ്വമനസാലയായിരിക്കണം. നമ്മളെ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ചൂഷണം, അത് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അവന് ശരി കണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ അവനത് ചെയ്യണം. മറ്റത് അവനെ ചൂഷണം ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ഒപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് അതിൽ എന്തില്ല, ഒരു ധാർമ്മികതയില്ല. അങ്ങനെ അത് അതൊന്നും അതൊക്കെ എന്താണ് വെറും എന്താണ് വെറും ചീപ്പായ കാര്യങ്ങൾ ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. ലോകത്ത് എന്നുവെച്ചാൽ ഒരുത്തൻ അവൻ്റെ ഉയരങ്ങളിലേക്ക് കയറാൻ വേറൊരാളെ അവൻ അതിൻ്റെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക, പിന്നെ ദൂരെ കളയുക. അത് പൊളിറ്റിക്സിലൊക്കെ നടക്കുന്ന സംഭവമാണ്. അങ്ങനെ ഉപയോഗിച്ച് വലിച്ചെറിയുക എന്ന് പറയും. ഈ അതിനെക്കുറിച്ചല്ല ഞാൻ പറയാം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനാണെങ്കിൽ എന്തെല്ലാം ഉണ്ട്. ഞാൻ പറയുന്ന ഈ അഹിംസയുടെ ഒരു ഭാഗമാണ്. ഇപ്പം നടന്ന ഒരു സംഭവം വെച്ച് ഞാൻ പറയാണ്. ഇപ്പോൾ ഒരാൾ നമ്മൾ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരും അല്ലേ? ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നിസ്സഹായമായ അവസ്ഥകൾ വരും. അപ്പോൾ നമുക്ക് പലരെയും ആശ്രയിക്കേണ്ടി വരും, പലരുടെയും ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് കറങ്ങി തല കുത്തി ഇവിടെ വീഴണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യം വരും. കാരണം എന്നൊരു ആശുപത്രി എത്തിക്കണമെങ്കിൽ നിങ്ങൾ സഹായിച്ചാലേ പറ്റും. അപ്പൊ ഞാൻ എന്താണ് പൂർണ്ണനാണ്, എനിക്കൊരുത്തനെയും വകവയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല. എപ്പോഴാണ് വീഴുന്നതെന്നറിയാൻ പറ്റും. അപ്പം മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ട് വരും. അപ്പം നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും, ഇവിടെ സഹായം സ്വീകരിക്കേണ്ടി വരും. സ്വീകരിക്കേണ്ടെന്നല്ല പറയുന്നത്, ആ ചെയ്യുന്നവൻ്റെ അവൻ ഹിംസകനാണോ എന്ന് നമ്മൾ ചിന്തിക്കണമെന്നുള്ളതാണ്. അവൻ എന്തിനു വേണ്ടി ചെയ്യുന്നു, അവൻ്റെ ഈ കിറ്റ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ്, അതുകൂടെ നമ്മൾ ചിന്തിക്കണം. കിറ്റ് വാങ്ങുമ്പം മനസ്സിലായോ? ഇപ്പോൾ കിറ്റ് എനിക്കും റേഷൻ കാർഡുണ്ട്, ഞാൻ കിറ്റ് വാങ്ങിയില്ല. കിറ്റ് വാങ്ങാത്ത കാര്യമൊന്നും ഞാൻ എഴുതി കൊടുത്തു, എനിക്ക് ഒരു ദിവസം പോലും വാങ്ങിയില്ല. എൻ്റെ പോളിസിയാണ്. എന്തുകൊണ്ട്? ആ കിറ്റ് എനിക്ക് തരുന്നത് എൻ്റെ വോട്ടിന് വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. എന്നോടുള്ള അനുഭാവം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നിനുമല്ല. ഞാനെന്തായാലും വോട്ട് കൊടുക്കത്തില്ല, കിറ്റിന് വേണ്ടി ഞാൻ വോട്ട് കൊടുക്കത്തില്ല. അതി പക്ഷം കിറ്റ് വാങ്ങാതിരിക്കുക, പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ കിറ്റ് വാങ്ങാതിരുന്നാലും എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ കിറ്റ് വാങ്ങിയാലേ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു മനുഷ്യന് കിറ്റ് വാങ്ങേണ്ടി വരും. അത് മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയാണ്. അപ്പോൾ അത് വാങ്ങുമ്പോൾ അവൻ തിരിച്ചറിയണം ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്. അത് കേന്ദ്രത്തിൻ്റെ കിറ്റായാലും കേരളത്തിൻ്റെ കിറ്റായാലും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്, വോട്ടിന് വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവ് കൂടെ അവന് വേണം. അപ്പോൾ വെറും കിറ്റ് മാത്രം കണ്ടുകൊണ്ട് വോട്ട് കൊടുക്കാൻ പാടില്ല, എല്ലാം ഒന്നും കൂടെ നോക്കണം. കിറ്റിന് വേണ്ടി ഒരു വോട്ട് അങ്ങനെ പാടില്ല, അവൻ്റെ എല്ലാ പ്രവർത്തനവും നോക്കണം. കിറ്റും കൂടെ പരിഗണിക്കാം, എന്നിട്ടേ വോട്ട് കൊടുത്താവൂ. അപ്പോൾ ഈ ആശ്രയിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ മനുഷ്യന് പരസ്പരം ആശ്രയിക്കേണ്ടി വരും. സഹവർത്തിത്വം എന്ന് പറയുന്നതാണോ? പക്ഷെ ആശ്രയിക്കത്തക്കവനെ ആശ്രയിക്കാവൂ, അല്ലാത്തവനെ ആശ്രയിക്കരുത്. ആശ്രയിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കും, അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ നിലനിർത്തും. എന്നിട്ട് അവനെന്ത് ചെയ്യും? അവനൊരു അതിനെ അവൻ പറയും വിശ്വാസം. വിശ്വാസമല്ലേ എല്ലാം, മനസ്സിലായോ? ഇനി വേറൊരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുണ്ട്. എന്താണ്? ചിലരുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇതിലും മിടുക്കന്മാർ. അവൻ അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവനെ എന്താക്കും? ആശ്രയിപ്പിക്കും. അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവനെ ആശ്രിതനാക്കും. രണ്ടുപേരുടെയും ലക്ഷ്യം എന്താണ്? രണ്ടുപേരും പരസ്പരം ആത്മാർത്ഥമായി ആലിംഗനം ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും ഓരോ കൈ മറ്റവൻ്റെ പോക്കറ്റിനകത്തായിരിക്കും, കോട്ടിൻ്റെ. മനസ്സിലായോ? ഇങ്ങനെയുണ്ട്. ഇത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റാണ്. ആ അവൻ എന്നെ ശരിയെന്നാ ഞാനും കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ പൊളിറ്റിക്സ്. ആശ്രമങ്ങളൊക്കെ കാണുന്ന ഇങ്ങനെയാണ്, കുറെ ഒട്ടുമിക്ക പേരും അതാണ്. എന്നെ കൊണ്ട് അയാൾക്ക് എന്റെ ഒരു വോട്ട് അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ ഇന്നത് എനിക്കും വേണം. അതിൽ എത്തിക്സ് ഇല്ല. മനസ്സിലായോ? നിങ്ങളീ നാട്ടിൽ നടന്ന് പ്രചരിപ്പിക്കുന്ന ധർമ്മം എന്ന് പറയുന്നതിനകത്ത് ഇല്ല, അതവിടെ വരത്തില്ല. അപ്പോൾ രണ്ടുപേരും കൂടെ പരസ്പരം എന്ത് ചെയ്യുന്നു? അത് ഇത്തളും മാവും പോലെയാണ്. ആ ഇത്തളിന് പറ്റിപ്പിടിച്ചിരിക്കാൻ എന്ത് വേണം? ഒരു മാവ് വേണം. അങ്ങനെ അങ്ങോട്ടത് അതിൽ ആത്യന്തികമായി ഇത്തളിനാണ് നഷ്ടം, അല്ല മാവിനാണ് നഷ്ടം. മാവ് പോകുമ്പോൾ ഇത്തളും പോകും, രണ്ടും പോകും. മാവിൻ്റെ കൊമ്പ് ഉണങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇത്തളും ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ഈ നമ്മൾ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ വ്യക്തികളെ തിരിച്ചറിയും. ഹിംസാത്മകത, ഹിംസ അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതെപ്പോഴെങ്കിലും പുറത്തു വരും. നമ്മൾ ചിലപ്പോൾ ഇവന് ഒരുപാട് കാലം മൂടി വയ്ക്കാൻ പറ്റും. ഇവൻ 5 വർഷം മൂടി വെച്ചില്ലേ ആ പെണ്ണിൻ്റെ മുമ്പിൽ? 5 വർഷം വലിയൊരു കാലയളവാണ്. രണ്ടുപേര് തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഈ 5 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലമല്ല, വലിയൊരു കാലം അവനെ മൂടി വയ്ക്കാൻ പറ്റി. പക്ഷേ എന്ത് ചെയ്തു? അവൻ്റെ ഹിംസ അവൻ പുറത്തെടുത്ത്. ഇതാണ് അതിൻ്റെ അടയാളം. അപ്പോൾ ലോകം മുഴുവൻ അവളെ കുറ്റം പറയുന്ന എന്താണ്? അവൾ വിശ്വാസ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവൻ്റെ പ്രവൃത്തിയാണ് അതിന് തെളിവ്. ആ ഭാഗം കൂടെ നമ്മൾ ചിന്തിക്കണം. അതാണ് ഞാൻ പറയുന്നത്, അവനെന്ത് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളൊരാളെ വിശ്വസിക്കുന്നു, അയാൾ നിങ്ങളെ വിശ്വസിക്കുന്നു, വിശ്വാസം പരസ്പര വിശ്വാസിപ്പോകുന്നു. എപ്പോഴാണോ അതിനൊരു ഭംഗം ഉണ്ടാകുന്നത്, അപ്പൊ ഈ രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്ന് നോക്കും. അതാ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നിസ്വാർത്ഥമായി സഹായിക്കാം ഒരാൾക്ക്. അല്ല, നിങ്ങളിപ്പം വഴിയെ പോകുന്നു, മനസ്സിലായോ? വഴിയിൽ ഒരാൾ ആക്സിഡന്റായി കിടക്കുന്നു, നിങ്ങൾ പെട്ടെന്ന് അയാളെ നിങ്ങളുടെ വണ്ടിയിലെടുത്ത് കൊണ്ടുപോയി നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, നിങ്ങൾ പോകുന്നു, അയാൾ നിങ്ങൾക്കെന്താ ലാഭം? നിങ്ങൾക്കതെന്താ ലാഭം? നമുക്ക് ഒരു ലാഭമില്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നു, ആരെന്നോലും അറിയുന്നില്ല, പിന്നെ കാണുന്നില്ല. നമുക്ക് നമ്മുടെ അനുഭവം എന്നല്ല, നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ കാണും, നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ കാണും. ഞാൻ ഒരു ദിവസം രാവിലെ ഇവിടെ നിന്ന് 5 മണിക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് കരുനാഗപ്പള്ളി വെച്ച് ഒരു ആക്സിഡന്റ്, ഒരു മീൻ കച്ചവടം, മീൻ വന്ന് വേറൊരു മീൻ വണ്ടി വന്നിടിച്ച് റോഡിൽ കിടക്കുന്നു, അവരെല്ലാം വണ്ടികളെ കൈ കാണിക്കുന്നു. അടുത്താണ് ഗവൺമെന്റ് ആശുപത്രി, ഒരു മനുഷ്യരും നിർത്തുന്നില്ല. ഞാൻ നിർത്തിയപ്പോൾ ഇവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നു, ഒരു സ്വാമി ഇത് കേറാമോ ഇയാൾ, ഇനി എവിടെ കൊണ്ടുപോകും? കാരണം മീൻ കച്ചവടക്കാരനാണ്. എല്ലാ അവരുടെ കൂടെ നിന്നവർക്ക് ഒരു സംശയം, ഞാൻ പറഞ്ഞു വണ്ടി കയറ്റാൻ പറഞ്ഞു, കയറ്റി തൊട്ടടുത്ത ഒരു 10 മിനിറ്റേ ഉള്ളൂ ആശുപത്രി. ഞാനവിടെ ആശുപത്രി കൊണ്ടുവന്ന് ഇറക്കി സന്തോഷം പറഞ്ഞ് ഞാനങ്ങ് പോയി. ഇത്രയും ചെയ്തോളൂ, വലിയൊരു കാര്യമൊന്നുമല്ല, നമ്മളൊരു ഡ്യൂട്ടി, ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. അപ്പൊ എന്റെ കാറിന്റെ ബാക്ക് സീറ്റ് മുഴുവൻ ബ്ലഡായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ചെന്നിട്ട് വണ്ടിയെല്ലാം കഴുകി, വണ്ടിയുടെ അകമൊക്കെ ശരിക്ക് കഴുകി. അപ്പോൾ ഒരു ഡ്യൂട്ടി എന്നുള്ളതിനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചിലപ്പോൾ നാളെ ഞാനാണ് വഴി കിടക്കുന്നതെങ്കിൽ ചില പേരെ ആരാണെങ്കിലും ചെയ്തെന്നിരിക്കും, ചെയ്തില്ലെന്നിരിക്കും. ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ അതൊക്കെ സംഭവിക്കാം. അപ്പോൾ അതിൽ നമുക്ക് പ്രത്യേകിച്ച് സ്വാർത്ഥതയൊന്നുമില്ല. നമ്മുടെ പേര് പത്രത്തിൽ വന്നില്ല, പടം വന്നില്ല, ആരും അന്വേഷിച്ചു വന്നില്ല. പക്ഷെ നിങ്ങളൊരു ചെറിയൊരു പ്രോഗ്രാം നടത്തി, മനസ്സിലായോ? നിങ്ങളൊരു ചെറിയൊരു പ്രോഗ്രാം നടത്തിയതിനു ശേഷം നിങ്ങളുടെ ആ നോട്ടീസിന്റെ സിംഹഭാഗവും ഈ മൊട്ടത്തലയന്മാരുടെ തല ഇങ്ങനെ അടിച്ച് പതിച്ച് വയ്ക്കുക, മഹാവൃത്തികേടാണത്, മനസ്സിലായോ? ഇത് നിങ്ങൾ ആരെ പ്രദർശിപ്പിക്കുന്നു? നിങ്ങൾ നിങ്ങളെ തന്നെ പ്രദർശിപ്പിക്കുന്നു. ഇത് സ്വാർത്ഥതയാണ്, നിങ്ങൾ സമൂഹത്തിന് ഒരു സേവനവും ചെയ്യുന്നില്ല. ഒരു 2-3 വർഷം മുമ്പേ ഒരു സാമൂഹ്യ പ്രവർത്തകന് നോബൽ സമ്മാനം കിട്ടി. അയാളുടെ പേര്, കുട്ടികളെയൊക്കെ സംരക്ഷിച്ച ഒരാളൊരു 2-3 വർഷം മുമ്പ് നോബൽ സമ്മാനം കിട്ടിയ ഗുഹയുടെ പേരങ്ങ് മറന്നുപോയി. ശരിക്കും ആ വ്യക്തിയെ ഞാൻ അറിയുന്നത് ഈ നോബൽ സമ്മാനം കിട്ടിയതിന് ശേഷമാണ്. അറിയാം, അയാൾ ഇന്ത്യക്കാരനാണ്. ആ പേരറിയാമോ? വെറുതെ ഉടായിപ്പെന്ന് ഞാൻ പറയുന്നു. എന്നൊന്നും പറഞ്ഞു പേരാ ഞാൻ ചോദിച്ചത്, അറിയാമോ? ഞാൻ ഓർക്കുന്നില്ല. ഒരു 3-4 വർഷം ഇതാണ് ഒരു നോബൽ പ്രൈസ്. ഒരു 3-4 വർഷം നിങ്ങളുടെ മൊബൈൽ നോക്കിയാൽ ഇന്ത്യയിൽ ആർക്കും അറിയത്തില്ലായിരുന്നു അയാളെ, മനസ്സിലായോ? ഇന്ത്യയിൽ ആർക്കും അറിയത്തില്ല അയാളെ. ഞാൻ സാറിന് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്, പക്ഷെ ഒരുപക്ഷെ ആ പേര് കണ്ടിരിക്കും. ശ്രദ്ധിക്കത്തക്ക രീതിയിൽ അയാളുടെ പേര് കണ്ടില്ല. നോബൽ പ്രൈസ് കിട്ടിയപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് ഇങ്ങനെ ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ളത്. അതാണ് എന്താണ് നിസ്വാർത്ഥ സേവനം, മനസ്സിലായോ? അല്ല, നിങ്ങളൊരു ചെറിയ ഒരു പരിപാടി നടത്തിയിട്ട് അതിലൊക്കെ ഈ നിങ്ങളുടെ ഈ മുടിയില്ലാത്ത തല അടിച്ചു വയ്ക്കുന്നതല്ല. ഇതൊക്കെ എന്നാ ഇവർക്കൊക്കെ ബോധം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ നാളെ ചെയ്യാൻ പോകുന്നതാണ്? ആ കൈലാസ സത്യാർത്ഥി, അത് തന്നെയാണ്. ഓർത്തു വയ്ക്കണം. നിങ്ങളാരെങ്കിലും ശരി നോബൽ സമ്മാനം കിട്ടിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ല. ഇനി പറയും കേട്ടിട്ടുണ്ട്. അതാണല്ലോ നിങ്ങളുടെ കഴിവ്. ഇതുവരെ മൊബൈൽ നോക്കി അത് കണ്ടുപിടിച്ചു കൈലാസ സത്യാർത്ഥി. പിന്നെ ഞാൻ മറന്നുപോയി, നോക്ക് പിന്നെ എന്തുകൊണ്ട് മറന്നുപോയി? നിങ്ങൾക്ക് ഈ പത്രങ്ങളൊന്നും എടുത്തേക്ക് അയാളുടെ ഫോട്ടോ കാണാൻ പറ്റില്ല, ഇന്നും കാണാൻ പറ്റില്ല. ഇന്നും പിണറായി വിജയന്റെയും നരേന്ദ്രമോദിയുടെ ഒക്കെ പടം എന്നും കാണാം, പക്ഷെ കൈലാസ് സത്യാർത്ഥിയുടെ പടം നിങ്ങൾക്ക് കാണാനേ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതാണ് സമൂഹത്തിന് നടത്തുന്ന സേവനം. ഒന്നും അയാൾ ചെയ്യുന്ന എന്ന് വെച്ചാൽ, ഈ കുട്ടികളെ വളരെ ബാല്യത്തിൽ തന്നെ പലതരത്തിലുള്ള ലൈംഗിക പീഡനവും അതും ഇതുമൊക്കെ നേരിടുന്ന കുട്ടികളെ രക്ഷിച്ചു ലോകം മുഴുവൻ വളരെ വിപുലമായ ഒരു പ്രവർത്തനം നടത്തിയ ആളാണ്. വെറുതെ ഒരാൾക്ക് നോബൽ സമ്മാനം കൊടുക്കൂ? മനസ്സിലായോ? നിങ്ങളെന്താ ചെയ്യുന്നു? 10 ആളെ വിളിച്ചു കൂട്ടുന്ന ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഇങ്ങനെ കിണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം, ഇതെന്തോ വലിയ കാര്യമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്. ഇതല്ല പ്രവൃത്തിയുടെ ശൈലി എന്ന് പറയും. നിങ്ങൾക്ക് ബോധമില്ല ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുകൂടെ വച്ചു കഴിഞ്ഞാലേ സമാധാനം വരും. ഈ പടമടിക്കുന്നതാണ് ഇവിടുത്തെ ഈ എല്ലാ കലഹത്തിനും കാരണം. കാരണം എന്തുകൊണ്ട്? പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷററോ ഒക്കെ ആയിക്കഴിഞ്ഞാലേ ഈ പടം വരത്തുള്ളൂ. അതുകൊണ്ട് ഇതിന് കിടന്ന് ഇടിയാണ്. ഇല്ലെങ്കിൽ ആരാ പടം അടിക്കുന്നു? ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് സ്വാമിമാരിക്കുന്നു, ഇവരാരെങ്കിലും പടം ആരെങ്കിലും അടിക്കൂ? ഇല്ല. അപ്പം ഇവരും നോക്കി വയ്ക്കുകയാണ്, ഈ പടം എൻ്റെ പടവും വരണം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവരും നാളെ കിടന്ന് ഇടിക്കും ആ കസേരി കയറാൻ വേണ്ടിയിട്ട്. കാരണം എന്നാലേ പടം വരും. എന്തിനാ ഇത്? നിങ്ങൾ രാഷ്ട്രീയ എന്നു വെച്ചാൽ രാഷ്ട്രീയത്തിൽ മൂല്യമുള്ളവരുണ്ട് കേട്ടോ. കപട രാഷ്ട്രീയക്കാരെക്കാളും തരം താണ ആൾക്കാരാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് വേണമെങ്കിൽ എന്നെ പുറത്താക്കിക്കൊള്ളൂ, എനിക്ക് ഒരു വിരോധമില്ല. ഞാൻ എവിടെ പോയിരുന്നാലും ശരി, ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. മൊബൈലുണ്ടല്ലോ നിങ്ങളുടെ, അതുറപ്പാണ്. മരിക്കുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഇരിക്കണമെന്നൊന്നുമില്ല. എന്തായാലും എന്നെ ഇവിടെ വിളിച്ച് കയറ്റിയല്ലോ, അതിനെന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ. ഇതും വളരെ മോശമാണ്. സ്വയം ഇതിൽ നിന്ന് പിന്തിരിയേണ്ടതാണ്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും പത്രം എടുത്തു പോകും, അവിടെ പിണറായി വിജയന്റെ നരേന്ദ്രമോദിയുടെ പടമില്ലാത്ത ഒരു പത്രമൊന്നും കിട്ടത്തില്ല. പക്ഷെ കൈലാസ് സത്യാർത്ഥി നോക്കുക, പടം എവിടെയെങ്കിലും കാണുമെന്ന്. നോബൽ സമ്മാനം കിട്ടിയ ആളുടെ അന്ന് ചില അഭിമുഖങ്ങളിലും ചില വാർത്തകളിലുമൊക്കെ പുള്ളി വന്നു. പുള്ളിക്ക് എന്തിനാ നോബൽ സമ്മാനം കിട്ടിയെന്നുള്ള അന്നാ ഞാൻ മനസ്സിലാക്കി. പ്രവർത്തിക്കുന്ന അങ്ങനെ വേണം സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഈ ത്യാഗികളാണ്, വൈരാഗികളാണ്, എല്ലാം ഉപേക്ഷിച്ചവരാണ്, ത്യജിച്ചവരാണ്, പൊക്കാണ്, ഓണാനാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എന്താ ത്യാഗം നിങ്ങൾക്കുള്ളത്? ഒന്നുമില്ല, വെറുതെ അല്ല. ശിവേരിയുടെ പ്രവർത്തനങ്ങൾക്ക് ഗുരുവിന്റെ പടവും പേരും ശിവേരിയുടെ പേരും മതി. മനസ്സിലായി? ഇവിടെയുള്ള കഷണ്ടികളുടെ പേരിന്റെ ആവശ്യമേ ഇല്ല, ഗുരുവിന്റെ പേര് മതി. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറായ ഇവിടുത്തെ കലഹം പകുതി ഒഴിയും. എന്തോ മഹാകാര്യമെന്നും പറഞ്ഞ് വർണ്ണക്കടലാസിലൊക്കെ ഇതൊക്കെ അടിച്ചു വയ്ക്കുക, ഇതവസാനിപ്പിക്കുന്നു. എല്ലാം വിചാരിക്കുന്നു മോഹൻലാലിനെയും മൺമൂട്ടിയും പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതൊക്കെ അടിച്ചു വിടുന്നത് അത്രയൊക്കെ ഉണ്ടാ? ഇതൊക്കെ മാറ്റണം, ഈ ശൈലിയെ മാറ്റണം. ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒരൊറ്റ ഫോട്ടോയിൽ മാത്രം നിർത്തുക. ഏത് ഫോട്ടോ ഇത്? സമാധിയും ഗുരു വേണമെങ്കിൽ ശാരദാദേവിയുടെ ഇരുന്നോട്ട്, എന്നാലും അപകടം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കലഹങ്ങളെല്ലാം കുറയും. പറഞ്ഞു വന്ന സന്ദർഭത്തിൽ അങ്ങോട്ട് ഇവിടെ കയറിപ്പോയതാണ്, ശാനം പാളം തെറ്റിയാണ് കേട്ടോ. എന്തോ ചോദ്യം ചോദിച്ചാണ് അങ്ങനെ പോയത്. ഇത് പ്രവൃത്തിയിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്. അത് ഇനി നിങ്ങളുടെ പൊതുയോഗങ്ങളൊക്കെ കൂടുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു നിശ്ചയം പാസ്സാക്കും. എന്താണ്? ഇവിടെയുള്ള ഒരു പരിപാടികളിലും ഒന്നിലും ഗുരുദേവന്റെ പടമല്ലാതെ ഇവരുടെയുള്ള ആരുടെയും പടം ഒന്നിലും അടിക്കാൻ പാടില്ല. എന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്താ കുഴപ്പം? എത്രയോ ശിവയിൽ എത്രയോ അഭിവൃദ്ധിപ്പെടും, ഈ കലഹങ്ങളെല്ലാം എത്രയോ കുറയും. ഇങ്ങനെ പടമടിച്ചു വയ്ക്കാൻ പാടില്ല, വയ്ക്കണം. അപ്പൊ ആർക്കും വരാതില്ലല്ലോ, ആരുടെയും പടം വരാതിരുന്നു കഴിഞ്ഞാൽ. ഇനി ആരെങ്കിലും ഫോട്ടോ എടുത്ത് പത്രത്തിൽ ഇട്ടോട്ടെ, കുഴപ്പമില്ല. നിങ്ങളെ ഔദ്യോഗികമായി ചെയ്യുന്നിടത്ത് കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു സ്റ്റേജ് നിൽക്കുമ്പോൾ ടി വി കാർ വന്ന് പടം പിടിച്ച് വരുമെന്ന് അത്രയും വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ തന്നെ ഇത് ചെയ്യുന്നു. ഇത് വളരെ മോശം കാര്യമാണ്, ഒരു മോശം പ്രവണതയാണ്. ഇതൊക്കെ തിരുത്തേണ്ട സമയം കഴിഞ്ഞു പോയി. വെറുതെ അതൊന്നും പറയാതെ ഞാൻ എന്റെ മുറിയിൽ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഫോട്ടോ. അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊക്കെ ഇത് മൊത്തം അസംബന്ധമാണെന്നുള്ള കാര്യം. മറ്റുള്ളവർ ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാം. നോട്ടീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ ആൾക്കാരോട് പറയാം, നിങ്ങൾ ഗുരുവിന്റെ പടം അടിക്കുക, ഞങ്ങളുടെ പടം അടിക്കരുത്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എല്ലാവരോടും പറയാം. അപ്പം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണോ ഇവിടെ വന്നിട്ട് ഈ വേഷം കെട്ടുന്നത്? ആണോ? അങ്ങനെ നിങ്ങൾക്ക് വല്ല നാടകത്തിലും അഭിനയിക്കാൻ പോ കൂടി? മിമിക്രി ആർട്ടിസ്റ്റ് ആയാൽ മതിയല്ലേ? കുറച്ച് മിമിക്രിക്ക് അറിയാമെന്ന് തോന്നുന്നു. മിമിക്രി ആർട്ടിസ്റ്റ് ആയാൽ മതി, പടം ഒരുപാട് വരും, ആൾക്കാരൊക്കെ കണ്ടു ചിരിക്കും. അപ്പം നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന ഒന്നിനും ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യം, ഞാൻ ഉപദേശമൊന്നുമല്ല പറയുന്നു, മനസ്സിലായി? ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായങ്ങളാണ്, ഞാൻ ഉപദേശിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയാണ്. ഇതിനൊക്കെ മാറ്റം വരുത്താതെ ഇത് ശരിയാകില്ല. ഈ പ്രവണതകൾക്കെല്ലാം മാറ്റം വരും. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ പുച്ഛിക്കുകയാണ്, അതുകൂടെ നിങ്ങൾ മനസ്സിലാകും. നിങ്ങളീ പടങ്ങളൊക്കെ അടിച്ച് ഇങ്ങനെ നിങ്ങളുടെ പടമൊക്കെ വെച്ച് ഇങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ട് കാണിക്കുമ്പോൾ ആൾക്കാർ പടമൊക്കെ വെച്ചിട്ട് കള്ളന്മാർ കണ്ടില്ലേ ഇരിക്കുന്നത്, ഇങ്ങനെയാ പറയുന്നത്? ഇത് ഇത്രയും ഇങ്ങനെ തിരിച്ചറിവ് എന്തല്ലാത്ത? നിങ്ങളീ വേഷം കെട്ടിക്കൊണ്ട് വർക്കല ജംഗ്ഷനിൽ ഇറങ്ങുന്ന നിങ്ങളെ കാണുന്ന അതിൽ 10 പേരെങ്കിലും കള്ളനെന്ന് വിളിക്കാതിരിക്കില്ല. 10 പേരെങ്കിലും വർക്കല കൂടെ കാണുന്നു. ഞാൻ പണ്ട് കടന്നിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുള്ളതാണ്. അത് കേൾക്കാതിരിക്കാനാണ് ഇപ്പോൾ കാറിൻ്റെ അകത്ത് ഗ്ലാസും പൊക്കി വെച്ച് പോകും. എന്നിട്ടാണ് ഈ പടം അടിച്ച് ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നത്? ഇതൊക്കെ ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഇതൊക്കെ മാറ്റണം. ഇതിനോടുള്ള ആവേശം കൊണ്ട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ വേഷം കെട്ടും. ഇവിടെ വരുമ്പോൾ 10 പേരറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവനിങ്ങനെ ഒരു ജീവിതം ഒട്ട് ശരിയാകത്തുമില്ല. പിന്നെ പ്രശ്നങ്ങളായി, അടിയായി, പിടിയായി, വഴക്കായി, പുറത്താക്കലായി, അകത്താക്കലായി എന്നും ഇതല്ലേ ഇവിടെ നടക്കുന്നത്? പുറത്താക്കലും അകത്ത് കയറ്റലും ഒക്കെ അല്ലേ ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ എന്താ? പോട്ടെ. അപ്പോ ആ ശരണ്യതയെക്കുറിച്ചാണ് ഞാൻ നമ്മൾ പറഞ്ഞു വന്നത്. അത്തരത്തിലുള്ള ഒരു ജാഗ്രത കുറവ് നമുക്ക് വരാൻ പാടില്ല. പരസ്പര സ്നേഹം, സഹായം, സഹവർത്തിത്വം എല്ലാം മനുഷ്യന് ആവശ്യമാണ്. പക്ഷെ ആരുടെയും സ്വാർത്ഥതയ്ക്ക് നമ്മൾ വഴിപ്പെടാൻ പാടില്ല. നമ്മുടെ സ്വാർത്ഥത കൊണ്ട് വേറൊരാളെ ചൂഷണം ചെയ്യാനും പാടില്ല. ഇത് രണ്ടും നടക്കരുത്. അതിനപ്പുറം സൗഹാർദ്ദത്തിന് എന്ത് കൊടുക്കലും അങ്ങനെ നടത്താം, അതിൽ കുഴപ്പമൊന്നുമില്ല. ആരിന്നൊന്നും കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു, സൗഹാർദ്ദത്തിൽ കൊടുക്കൽ വാങ്ങലെല്ലാം നടക്കണം. എന്താണ് പക്ഷെ ഇത് ഇവിടെയൊക്കെ നടക്കുന്നത് അങ്ങനെയല്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞു. പിന്നെന്താണ് ശരി.